അടുത്തതാണ് നന്ദവ്യക്തി ശബ്ദ ഞെട്ട് നന്നാദ നേദതുഹു നേദുഹു നദ് ലട്ടിതി സ്ഥിതി നലദുസുസ് ധലദുസ നലു വമായിത്തനേന അധുസ്സാദേശേ കൃതേ ലടി ധാതുരനഭ്യാസസ്യ ഇതി ദിത്വേ പൂർവഭ്യാസഃ ഫലാദിശേഷഃ ന നദ് അധുസ് ഇത്യത്ര അത ഏകഹൻ മധ്യേ അനാദേശാദൈർലടി ഇത്തനേന അത്ര കീതിലടി പരത്വേന വർത്തതെ അധ അസ്യ സൂത്രസ്യ പ്രവൃത്തി അത്ര ഭവതി തിപ്പ് സിപ്പ് മിപ് മിപ് ഇത്യത്ര പിത്വാത് സൂത്രപ്രവൃത്തി നസ്യാത് നത് ഉസ് ഇത്യത്ര ഉസ് ഇത്യസ്യ കിത്വാത് അസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി അത്ര അത ഏകൽ മധ്യേ ഇത്തനേന നദ് ഇത്യത്ര ഹ്രസ്വ അകാര വർത്തതേ സകാര ഏകഹൽ മധ്യസ്ഥ ഭവതി അകാരസ്യ പൂർവഭാഗേ ഹൽ വർത്തത്തെ ഏവം പരേപി അത അകാര ഏകഹൽ മധ്യസ്ഥ ഭവതി തത്ര സംയോഗോപി നാസ്തി അതോക്തം അസംയുക്ത ഹൽ മധ്യസ്ഥസ്യ അതഃ അത്ര സംയോഗം നാസ്തി മധ്യേ ഹർസു അകാര വർത്തതെ ഏവം ലണ്നിമിത്ത ആദേശാധികം ന ഭവതി യതംഗം അത്ര ലണ്നിമിത്ത ആദേശാധികം അംഗേ ന ഭവതി കുഹോസ്റ്റു അഭ്യാസ ചർച്ച ഇത്യാദി ദ്വാരാ ഇത് ആദേശാധികം ഭവതി തഥാ ലണ്നിമിത്ത ആദേശാധികം ഭവതി അത്ര എതേഷാം സൂത്രാണാം പ്രവൃത്തിർ ന ഭവതി അതഃ ലണ്നിമിത്ത ആദേശാധികമപി ന ഭവതി അതഃ അത്ര അഭ്യാസലോപഃ നദ് ഇത്യത്ര അകാരസ്യ ഏത്വം ച ഏവം സർവത്ര നദ് ഇത്യത്ര ഏത്വേ അഭ്യാസലോപേ നേദ് ഇതി ഭവതി നേദ് ഉസ് നേദുഹു നനാദ നേദതുഹു നേദുഹു അഭ്യാസം പൂർവ അഭ്യാസ അത്ര അഭ്യാസ ഭവതി ന തസ്യ ലോപഹ ഭവതി നദ് നദ് ദിത്വേ പൂർവത്ര ഫലാദിശേഷേ അഭ്യാസേ ന ഇത്യവശേഷ്യത്തെ തസ്യ ലോപഹ ഭവതി സൂത്രേ വൃതൗ അഭ്യാസ ലോപസ്ഥ ഇതി ഭൂ അത്ര ലിറ്റ് ഇത്യസ്യ അഭ്യാസം കൃത്വ തസ്യ അന്വേഹ ക്രിയത്തെ ഏകത്ര പരസപ്തമ്യ ലിഡി കീതി പരേ ഇത്യർത്ഥ സിദ്ധ്യതി. അന്യത്ര നിമിത്ത സപ്തമ്യ ലിട്ട് നിമിത്ത ആദേശാധികം ന ഭവതി ഇത്യർത്ഥ സിദ്ധ്യതി. അത്ര കീതി ലിഡി പരത്വേന വർത്തതേ ഏവം ലണ് നിമിത്ത ആദേശാധികം തന്ന ഭവതി അഭ്യാ അംഗേ അതാസ്യ സൂത്രസ്യ പ്രവൃത്തി സ്യാത്. മധ്യവിഷേകവനെ നദ് ഇത്യത്ര നൂന ഇത്യാദി സർവത്ര ഭവതി. നദ് സിപ് ഇത്യത്ര നല്ലത് സുസദ് നല്ലത് സുസ് നൽവമാഹൈത്തിനേന ആദേശേകൃത്തെ ധലി ആർദാദൂസ്യ ഇട്ടുവലാതെ ഹിതിട്ടികൃത്തെ ലിഡിദ്ധാതുരനഭ്യാസ സീതി ദിത്വേ നദ് നദ് ഫലാദിശേഷ ഇതി കൃതേ അകയൽ മധ്യ അനാദേശാദേ ലഡി ഇതി ന ഭവതി കസ്മാത് അത്രയുക്തം ലണ്ണിമിത്ത ആദേശാധികം ഭവതി യദംഗമിതി. അത്ര ഇടാഗമേ അപി അത്ര ലണ്ണിമിത്ത ആദേശാധികം ന ഭവതി കസ്മാത് ആ ഇടാഗമ അംഗകാര്യം ന പരസ്ഥിതസ്യ പ്രത്യയസ്യ ഏവ ഇടാഗമ അധ തസ്യ അംഗകാര്യത്വം നാസ്യ അധ നിമിത്താദേശാധികം പൂർവ്വത്ര നാസ്യ അത്ര ഹർസ്വ ഇതി സൂത്ര പ്രവർത്തതേന ഹ്രസ്വ ഹ്രസ്വ ഇതി സൂത്രസ്യ പ്രവൃത്തി ഭവതി ഏവ കിന്തു തേന വൈരൂപ്യം നോതി അഭ്യാസസ്യ അകാരസ്യ അകാരേവ ഭവതി. അതഃ നിമിത്താദേശാധികം ഇത്യനേന ഹ്രസ്വ ആദേശോ ന ഗ്രാഹ്യഃ. ഹ്രസ്വ ഇതി കസ്യ സംജ്ഞ വർണ്ണസ്യ അതഃ ഹ്രസ്വ വിധാനേ കസ്യ ആദേശക ഭവതി ഹ്രസ്വർണസ്യ സംജ്ഞയവ അതേവ യത്ര ഹ്രസ്വ വിധീയതേ തത്ര കസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി എത്ര ഹ്രസ്വ വിധീയതേ തത്ര അന്യസൂത്രസ്യ പ്രവൃത്തി ഭവതി സ്ഥാനാന്തരതമ സ്ഥാനാന്തരതമ ഇത്യനേന നിശ്ചയതേ അത്ര അകാരസ്യ സ്ഥാനേ ഹ്രസ്വ അകാരഃ ഏവ ഭവതി. ആദേശഃ ഹ്രസ്വരൂപ അകാര ഏവ ഭവതി. യാത്ര ആദേശദ്വാര വൈരൂപ്യഭാവ അതേ മധ്യ അനാദേശ അതേ ലഡി ഇതി സൂത്രസ്യ പ്രവൃത്തിർ ന ഭവതി കസ്മാത് പിത്വാ അതഃ സൂത്രാന്തരം വിധീയതേ ധലിച സേടി പ്രാഗുക്തം സ്യാത് ഇത്യുക്തേ അത്ര പൂർവതേവ അത്ര വിശേഷ അത്ര ധലി വർത്തതേ പരത്വേൻ അയമേവ അത്ര വിശേഷ ശേഷം സർവം പൂർവത്തേവ അത്രാപി ഹൽദ്വയം മധ്യേ പർസ്വ അകാര വർത്തത അംഗേ ലം നിമിത്ത ആദേശം നഭവതി പരത്ര ധൽ വർത്തത അത്ര കിതിലടി ഇതി നാസ്തി കിന്തു തസ്ഥാനേ ധലി വർത്തത കിന്തു ധലുപരിയിട്ട് വർത്തത ഇവമപി അസ്യ സൂത്രസ്യ പ്രവൃത്തി സ്യാത് കസ്മാത് പരത്ര ധലു വർത്തതെ പൂർവത്ര അംഗം മധ്യേ ഇടാഗമ വർത്തതെ അഥവാ ധല്ലത്ര പരത്വേന നാസ്തി സൂത്രദ്വാര ധല് പരേ പൂർവത്ര പ്രവൃത്തി ഉച്ചയത്തെ കിന്തു അത്ര ഇട്ട് വ്യവധാനേ അപ്പം കാര്യം സ്യാത് കസ്മാത് ആ തസ്യ നിയമ കഹ തദാഗമ തദ്ഗുണീഭൂത തദ്ഗ്രഹണേന ഗ്രഹിന്തേ ഇതി ന്യായേന അത്ര വ്യവധാനം നാസ്തി അതഃ ഏത്വേ അഭ്യാസലോപേ ച നേത് ഇട്ട് ധ നേതി ധ ഇതി ഭവതി അന്യത്ര സർവത്ര അതയോ മധ്യാനാദേശാദി ഇതി അഭ്യാസലോപേ ഏത്വേ നേത് നേദതുഹു നേത് ആ നേത നേത് അത്ര നദ് നദ് ആ നൽ അത്ര കിത്വം നാസ്തി അതാ ഹലാദിശേഷേ നാ നദ് നല്ലിത്തെ എത്ര കിം ഭവതി സൂത്ര കസ്യ സൂത്രസ്യ കസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി നലുത്തമോ വാ അതബുദ്ധായ ഇത്യസ്യ പ്രാപ്തു സതി നലുത്തമോ വാ ഇത്യനേന വികൽപ്പഃ വിധീയതേ അതഃ നനാദ ഇതി വൃദ്ധി ഭവതി വൃദ്ധിയഭാവേ നനദ നദ് നദ് വാ നദ് നദ് മാ ഇത്യത്ര കിം ഭവതി ആർദ്ധധാതുക സീട്ടു വലാതെ അർദ്ധസഞ്ജ ആർദ്ധധാതുക സഞ്ജ ആർദ്ധധാതുക സഞ്ജ ലിട്ടിച്ച ഇത്തിനാണ് ആർദ്ധധാതുക സഞ്ജായ ഈട്ടി അല്ല അതയോ മധ്യനാദേശാതെ ലിടി നേദിവ അന്യാനി സർവാണി രൂപാണി പൂർവതേവ തത്ര വിശേഷ സൂത്രപ്രവൃത്തി ന ഭവതി യഥാ ലുട്ടി നദ് ഇട്ട് താസ് ഇവിടെ പ്രഥമസ്യ മധ്യവിഷയകനെ കസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി താസസ്യുർലോപഃ പ്രദോഷഭവനെ കസ്യ സൂത്രസ്യ പ്രവൃത്തി രീച്ച ഒരുപാട് ഉദാഹരണങ്ങളായി കഴിഞ്ഞു. ബഹുവചനം. ലിട്ടി നത് സ്യ എട്ട് ഷത്വം നദിഷ്യ തീ നദിഷ്യതി നദിഷ്യാമഹ ഇത്യത്ര കസ്യ സൂത്രം അതോ ദീർഘവേണി. ലോട്ടി നദ് തിപ്പ് ശപ്പ് ഏരു നദതു നദതാം നദതാം നദന്തു ഇത്യത്ര ജോന്തഹ ഏരു അതോ ഗുണേ. നദ ഇത്യത്ര മധ്യപുരുഷേകോവിനെ പേരുവിച്ച അതോ ഏരു നദ നദതാം നദതം നദത്തം ഇത്യത്ര ലോട്ടോ ലംഗവത് തസ്ധമിവാം താം തം താമ നദത നദാനി മേർണി അടുത്തം നദാവും നദാം അല്ലങ്ങി നദ് തിപ്പ് ശപ്പ് അനന്തരം ഇതശ്ച ഇകാർലോപഹ അനന്തരം ലുങ് ലങ് ലിങ് ഷടുദാത അനദത് അനദതാം അനദൻ അനദഹ അനദതം അനദാ ബവ വഹവ നിത്യംഗിത വിധിലിംഗി നദ് യാസുട്ട് തിപ്പ് നദ് ശപ്പ് യാസുട്ട് തിപ്പ് അതോ ഏയ് ഗുണം നദ്യാസ്ത് ഇത്യത്ര നദി നദ്യേ ഇത്യത്ര ലോപോർ വേറെ വലിയ കാരണവും ഇതശ്ശകാലോ നദ്യേത് നദേത് നദേത് നദേതാം നദേയുഹു ഇത്യത്ര നദേയുഹു നദേഹേ ഇത്യത്ര ദശ ലോപോ വേർവലി നദേഹേ നദേതം നദേയം നദേവ നദേമ നദേയ നദേവ ഇത്യത്ര ലോപോ വേർവലി. ആശീർലിംഗി നദ്യാദിത്യത്ര സ്കോ സംയോ ദ്വരന്തി നദ്യാദ് നദ്യസ്താം നദ്യാസു നദ്യാഹ ഇത്യത്ര സ്കോഹോ സംയോ ദ്വരന്തി നദ്യസ്തം നദ്യസ്ത നദ്യാസം നദ്യാസ്വ നത് ലുങ്ങി നദ് തിപ്പ് ഇതശ്ചൈകാർലോഭ ചിലിലുങ്ങി ചിലേശിച്ച് അർദ്ധാതു വിശേഷ അർദ്ധാതു സിട്ട് പലാതെ അനന്തരം തസ്യ സൂത്രസ്യ അസ്ഥി അസ്ഥി സ്ജോ ആവർത്തി ഈടാകമേ ഇട ഈട്ടി സ്ജ്ലോപയോഗാദേശേ സിദ്ധോ വാച്യ ദീർഘകൃത്തെ ൃങ്ഷു അന്നദീതിത്യത്ര അനദീതിത്യത്ര സൂത്രം അതോ ഹലാദേർ ലഘോ ഇത്യനേന വികൽപ്പേന വിർദ്ധൗ സതി അനാദീത് അനദീത് രൂപദ്വയം സിദ്ധ്യതി. അനാദീത് അനാദിഷ്ഠാം അനാദിഷു അനാദീഹി അനാദിഷ്ഠം അനാദിഷ്ഠ അനാദിഷം അനാദിഷു അനാദിഷം വൃദ്ധ്യഭാവേ അനദീത് അനദിഷ്ഠാം അനദിഷു അനദിഷു ഇത്യത്ര സിജഭ്യസ്ഥ വിധിഭ്യസ്ഥ അനധീത് അനധിഷ്ഠാം അനധിഷു അനധീഹി അനധിഷ്ഠാനധിഷ്ഠാനധിഷ അനധിഷ്വൃങ്ങി കേന സൂത്രേണ ലൃങ് ഭവതി ലൃണ് നിമിത്തേ ലൃങ്ക്രിയാധിപത്തോ അനധിഷ്യത് അനധിഷ്യതാം അനധിഷ്യൻ അനധിഷ്യ അനധിഷ്യതം അനധിഷ്യത അനധിഷ്യ അനധിഷ്യാവ ഏവമേവ ഭവതി പഠ വ്യക്തായാം വാചി പഠ ലടി കഥം ഭവതി പഠതി പഠതഃ പഠന്തി പഠസി പഠത പഠത പഠാമി പഠാവഹ പഠാമലിടി പപാഠ പേഠതുഹു അത്രാവി അതയുന്ന ജനാദേശാദേർ ലഡി പഠ് പഠ് ഫലാദിശേഷ പാപഠ് അത്രാവി അകാര ഏകഹൽ മധ്യസ്ഥ അതഹ ഏത്വി അഭ്യാസലോപേ പേഠതുഹു പേഠു മധ്യവശകന് സൂത്രം ധലിച്ച സേടി ഏത്വി അഭ്യാസലോപേ ഇടികൃതേ പേഠിത പേഠതുഹു പേഠ പപാഠ പപാഠ പപഠ പപാഠ പപഠ സൂത്രം നനുത്തമോ വ വികൽപ്പേന വൃദ്ധ കൃത്തേ പപാഠ പപഠ പേഠിവ പേഠിമ ലുട്ടി പഠിത പഠിതാരോ പഠിതാര പഠിതാസി പഠിതാസ്വഹോട്ടി പഠതു പഠതാ പഠതാ പഠന്തു പഠ പഠത പഠതം പഠത പഠാനി പഠാവ പഠാമ ലങ്ങി അപഠത് അപഠതാം അപഠൻ അപഠ അപഠതം അപഠത അപഠം വിദലിംഗി പഠേതാം പഠേയു പഠേഹി പഠേതം പഠേത പഠേയം പഠേ അശലിംഗി ലുങ്ങി അപാഠീത് അതോഹലാദിർ ലഘോ വികൽപ്പേന വൃദ്ധോ കൃതെ അപാഠീത് അപാഠിഷ്ഠാം അപാഠിഷു അപാഠീ അപാഠിഷ്ഠ അപാഠിഷം അപാഠിഷു അപാഠിഷ പദ്യഭാവേ അപഠീത് അപഠിഷ്ഠാം അപഠിഷു അപഠീ അപഠിഷ്ഠം അപഠിഷ്ഠ ലപ വ്യക്തായാം വാചി ലട്ടി ലപതി ലപത ലപന്തി ലപസി ലപത ലപത ലപാവ ലട്ടി ലലാപ ലേപതുഹു അതേന്മധ്യ അനാദേശാദേർ ലിട്ടി ലേപതുഹു ലേപുഹു ലേപിധ ധലിജ സേടി ലേപിധ ലേപതുഹു ലേപ ഉതുഷ ലലാപ ലലപ നലുത്തമോ ലലാപ ലലപ ലേലിപ ലേപിത ലുട്ടി ലഭിത ലഭിതാരം ലഭിതാര ലഭിതാസി ലഭിതാസ്ഥ ലഭിതാസ്ഥ ലഭിതാസ്മ ലഭിതാസ്വഹ ലഭിതാസ്മ ലുട്ടി ലഭിഷ്യതി ലഭിഷ്യത ലഭിഷ്യന്തി ലഭിഷ്യസി ലഭിഷ്യത ലഭിഷ്യത ലഭിഷ്യാമി ലഭിഷ്യാമ ലോട്ടി ലപതു ലപതാ ലപതാം ലബന്ധു ലപ ലപതാ ലപതം ലപത ലപാനി ലങ്ങി ഇതിലെങ്ങി ലഭ്യാസം ലുങ്ങി ൃദ്ധിപക്ഷേ അലാപീഷ്ടൃങ്ങി വൃദ്ധി അഭാവേ അലപീത് അലപിഷ്ഠം അലപിഷു അലപീഹി അലപിഷ്ഠം അലപിഷ്ഠ അലപിഷം അലപിഷ്വൃങ്ങി അലപിഷ്യ അലപിഷ്യതാം അലപിഷ്യൻ അലപിഷ്യ അലപിഷ്യതം അലപിഷ്യ അലപിഷ്യം അലപിഷ്യ ജപ വ്യക്തായാം വാചി മാനസേ ച ജപതി ജപതഃ ജപന്തി ജടി ജജാപ ജജാപ ജേപതുഹു ജേപഹു അത്ര ജജാപ അഭ്യാസേ ചർച്ച വ്യാസേ ചർച്ച ഇതി കൃത്യേപി ജായിത്യേവ ഭവതി അതഃ ജചാപ ജേപതുഃ അത്ര വൈരൂപ്യ സംവാദക ആദേശഃ ന ഭവതി അതഃ ജചാപ ജേപതുഃ ജേഭുഃ അതേർമധ്യേ അനാദേശാദേരതി ധനിജ സേടി ജേപിതഃ ജേപതുഃ ജേപ നലുത്തമോ വാ ജചാപ ജചപ ജേപിവ ജേപിമോ ജപിത ജപിഷ്യതി വിധിലിംഗ് ജപ്യാത് അജാപീത് വൃദ്ധിപക്ഷേ അജാപീത് അജാവിഷ്ടം അജാവിഷു ഈ ധാതുക്കളുടെയൊക്കെ രൂപം എളുപ്പം ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ രൂപങ്ങൾ ഓർമ്മിച്ചു വെച്ചാൽ മതി. ജപതി ജചാപ ജപിത ജപിഷ്യതി ജപതു അജപത് ജപേ ജപ്യാത് അജാപീത് അജപീത് അജപിഷ്യ എല്ലാത്തിന്റെ ആദ്യത്തെ രൂപം അപ്പോൾ ഓർത്തു വെച്ചാൽ പിന്നെ തെറ്റത്തില്ല. ഒരു രൂപം പഠിച്ചു വെച്ചാൽ മതി, മൊത്തം പഠിക്കേണ്ട കാര്യമില്ല. ഉദാഹരണം രടധാതു രടതി രട ഭാഷണേ രടതി രരാട രടിത രടീഷ്യതി രടതു അരടത് രടതി രട്ട്യാ അരടീത് അരാടി അരടിഷ്യ ഓരോ രൂപങ്ങൾ. അപ്പൊ പിന്നെ എളുപ്പമാണ് എല്ലാത്തിൻ്റെ ആദ്യത്തെ ഓരോ രൂപങ്ങൾ അങ്ങനെ പറഞ്ഞ് ശരി. രടഭാഷണേ രടതി പിന്നെ രേടിത രേടിത അടുത്ത് എല്ലാരും പറഞ്ഞു പറഞ്ഞ് തളർന്നു ഒന്ന് കേൾക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് ശീലിച്ചാലേ ഇത് പഠിച്ചതിന് പ്രയോജനമുള്ളൂ. ഇനി ആദ്യത്തെ ഓരോ രൂപം മാത്രം നിർത്താതെ പറയുക. അത് പ്രയാസമില്ല, നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നോക്കാത്തോണ്ടാണ് പറഞ്ഞ എളുപ്പം. ഓരോന്ന് പറഞ്ഞാ മതി. രടതി, രടാട, രടിത, രടുശ്ശേരി, രടതു, അരടത്, രടേ, രട്ട്യാത്, അരടി, രടാടീത, രടിഷ്. അത് പറഞ്ഞ് ഒന്ന് രണ്ടു കൂടെ പറഞ്ഞാൽ ഇത് വലിയ സംഭവമൊന്നുമല്ല. ഒന്ന് രണ്ടു കൂടെ പറഞ്ഞാൽ അത് ചെയ്തു. ചല ജത്തോ ചലത്തി ചലതി ചാല ചരിതാ ചരിഷ്യതി ചലതു അചല ചലേ ചല്യാത് അചലി അചാലീത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഒരു രൂപയെ വരത്തുള്ളൂ. അച്ചലീത് അചാലീത് എന്ന് വരത്തില്ല. ഇനി നമ്മൾ പഠിക്കേണ്ട സൂത്രമുണ്ട്, അതുപോലെ ട്രാന്തസ്. ആ സൂത്രപ്രകാരം ലകാരാന്തവും രേഖാന്തവുമായി വരുന്ന ധാതുക്കൾക്ക് അധോഹലാദ ലകാഹു പ്രകാരം വികല്പമായി വൃദ്ധി വരത്തില്ല, നിത്യമായി വൃദ്ധി വരും. അവിടെ എന്തോരും അച്ചാലീത് ഒറ്റ രൂപയേ ഉള്ളൂ, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ചലഗതോ ദലവിതാരണേ, രണ്ട് ധാതുകൾ. ചരഗതോ ദലവിതാരണേ, ദല പിളർക്കുക. ഇവിടെ രണ്ടിടത്തും എന്തുവരുന്നു? അവിടെ ഒരു ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. ചലതി ചലത്തഹ, അത് ധാരാളം ഉപയോഗിക്കുന്നത് അതുമാണ്. ചലതി ചലന്തി എന്നിട്ട് അവസാനം വരുമ്പം കേൾക്കുന്നില്ല, തുടങ്ങുന്ന എല്ലാരും പറയും. അച്ചാലി ഇവിടെ ഒറ്റ രൂപം അതോൾ ട്രാന്തസ്യ, അത് ഓർത്തു വെച്ചാൽ മതി. അവിടെ ലകാരാന്തമോ രേഭാന്തവുമായി വരുന്ന ധാതുക്കളാണെങ്കിൽ വൃദ്ധി നിത്യം. അചാലീത് അചലിഷ്ഠാം അചലിഷു അചാലിഹി അചാലിഷ്ഠ അചാലീത് അചാലിഷ്ഠാം അചാലിഷു അചാലിഹി അചാലിഷ്ഠ അചാലിഷ്ഠ അചാലിഷം അചാലിഷു അചാലിഷു പിന്നെ അചലിഷ്യത് അചലിഷ്യൻ അചലിഷ് അതുപോലെ ദലവിതാരണെ ക്ലർക്ക് ദലതി ഒറ്റരൂപയുള്ളൂ. അദാലീത് അദാലിഷ്ഠാം അദാലിഷു അദാലിഹി അദാലിഷ്ഠാം അദാലിഷ്ഠ അദാലിഷം അദാലിഷു അദാലിഷു അദലിഷ്യ അദലിഷ്യ അദലിഷ്യ നമ്മൾ സൂത്രങ്ങൾ പഠിച്ച് പ്രക്രിയ മനസ്സിലാക്കി വെച്ചാലും രൂപങ്ങൾ ചൊല്ലി പഠിച്ചില്ലെങ്കിൽ ശബ്ദ പരിചയം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് രൂപങ്ങൾ കൂടുതൽ സമാന രൂപങ്ങൾ അങ്ങനെ ഉരുവിടണം. അത് പ്രക്രിയ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതൊക്കെ സമാന രൂപങ്ങളാണ്, അല്ലെങ്കിൽ സിദ്ധാന്തമതി കൊടുക്കാത്ത ധാതുക്കളുടെ രൂപങ്ങൾ. ലിറ്റിലും ഒരു ഇതുവരെ പറഞ്ഞില്ല, ഒരിടത്തും ഒരു വ്യത്യാസമില്ല. ലിറ്റിലെന്താ പ്രശ്നം? ലട്ട് പോലെ തന്നെയല്ലോ അവിടെ. ഈ പറഞ്ഞ ഏതെങ്കിലും ധാതുക്കളില് ലിറ്റിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ട്, ലുങ്കിലും ഇനും വ്യത്യാസമാണ്, ഒരിടത്തും വന്നില്ല. അത് വരും. സിദ്ധാന്തവതിയിൽ അഷ്ടോത്തര ശതം പഠിക്കേണ്ടി വരും, അപ്പോ അത് മനസ്സിലാവും. നിങ്ങൾ പഠിക്കുന്നില്ലേ? ആ, അത് തന്നെ ലഘു അഷ്ടോത്തര ശതം, അപ്പോ അത് മനസ്സിലാവും. പിന്നെ അതെല്ലാ ദിവസവും രാവിലെ അത് അർച്ചന ചെയ്യേണ്ടിയും വരും. ഇതുവരെയുള്ള എല്ലാം മാറും, അപ്പോൾ അത് വ്യക്തമാവും. സേട്ട് അനിട്ട് വരാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കേണ്ട കാര്യമില്ലെന്നല്ലേ. ടു നദി സമൃദ്ധവും അടുത്തത് സമൃദ്ധി അർത്ഥത്തിലുള്ള ധാതുവാണ്. അതിൽ ആദ്യത്തെ ടു ഇത്താണ്, നദിയിലെ ഈ ഇത്താണ്, രണ്ട് ഇത്താണ്. ആ, അതിനൊക്കെ ഉപയോഗമുണ്ട്. പാണിനി ഒന്ന് കാണാതെ ഒന്ന് ചെയ്യത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഇതിന്റെയൊക്കെ പ്രയോജനം നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത സൂത്രം വരുന്നു, ആദിർനീട്ടു ഡവഹ. ഉപദേശേ ധാതുരാദ്യ ഏതേ ഇതഹസ്യു. ഉപദേശത്തിൽ ധാതുവിന്റെ ആദ്യത്തിൽ വരുന്ന ഇതൊക്കെ ഞിശ്ച ടുശ്ച ഡുശ്ച എന്ത് സമാസം വരും? ഇതരേതര യോഗം വന്നിട്ട് ഞീട്ടു ഡവഹ. ഇതിനെല്ലാം ഏതേ ഇതഹസ്യു ഏതേഷാം ഇസജ്ഞ സ്യാത്. ഇതിനൊക്കെ ധാതുവിന്റെ ആദിയിലുള്ള അതിനൊക്കെ ആദിന്ന് ഇപ്പൊ മനസ്സിലായില്ല. എന്തിനാ ആദിയിൽ മുമ്പ് പറഞ്ഞെന്ന്? അതിലല്ലെങ്കിൽ ഈ സൂത്രപ്രകാരം പ്രവർത്തിക്കുകയില്ല, അതിന്റെ ആവശ്യമുണ്ട്. അതപ്പോ മനസ്സിലാവും. തൽക്കാലം ഇവിടെ ആദിയിലാണെന്ന് മനസ്സിലാക്കും. ആദിയിലെ അത് ധാതുവിനാണ്. ഇവിടെ ടൂവിന് ഇസഞ്ഞ് വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും. ടൂവിന് ഇസഞ്ഞ് വിധിച്ചാലോ തസ്യലോപഹ. അതായത് ടു എന്ന് പറയുന്നിടത്ത് രണ്ട് വർണ്ണം രണ്ടുണ്ട്, ഏതെങ്കിലും ടായും ടു എന്നായിരിക്കും. തസ്യലോപഹ എന്ന് പറയുന്ന സൂത്രത്തിൽ തസ്യ എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പൂർവ്വത്തിൽ നിന്ന് ഉപദേശജന സീത്തെന്ന് പറയുന്ന ഇത്തിൻ്റെ അനുവർത്തി കൊണ്ട് ലോപഹ എന്ന് സൂത്രം ഉണ്ടാക്കിയാൽ മതി. ലോപഹ തസ്യ ലോപഹ ഇത്യസ്മിൻ സൂത്രേ ലോപഹ ഇതി കൃതേ അപി പൂർവതഃ ഇത് ഇത്യസ്യ അനുവർത്തനാ ഇതഃ ലോപഹ സ്യാദിതി അർത്ഥഃ സിദ്ധ്യതി. ഏവമപി തത്ര തസ്മിൻ സൂത്രേ തസ്യ ഗ്രഹണം സ്യ പ്രയോജനം ഇതമേവ. തത്ര തസ്യ ഗ്രഹണാ ടു ഇത്യസ്യ ലോപഹ ഭവതി. അന്യഥാ ഇതഃ ലോപ ഇത്യുക്തേ ഷഷ്ഠീ നിർദ്ദിഷ്ടത്വാദ് അന്ത്യസ്യ ഉകാരസ്യ ലോപേവ ഭവതി. മനസ്സിലായോ? തസ്യലോപ എന്ന് പറയുന്നിടത്ത് തസ്യ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത്തിന് ലോപമാവും. ഇത്തിന് ലോപം എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? അലോന്ത്യസ്യ വന്നിട്ട് ടൂല ഉകാരത്തിന് ലോപം വരും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞെന്താണ് തസ്യ ഇതോ ലോപസ്യ. ഏതിനാണോ ഇസഞ്ഞ വിധിച്ചത് അതിന് മൊത്തം ലോപം വരണം. അതാണ് നമ്മളവിടെ അർത്ഥം എന്ന് പറഞ്ഞു തസ്യ ഇതോ ലോപ എന്നുള്ളതിന്. മലയാളത്തിൽ എന്തർത്ഥം പറഞ്ഞു? എന്താർത്ഥം മലയാളത്തിൽ പറഞ്ഞു? തസ്യതഹ ലോപസ്യ ഒന്നും പറഞ്ഞില്ലേ? തസ്യ ഇതവ ലോപസ്യ ഞാൻ പറഞ്ഞ കാര്യമോ ചോദിക്കുന്നു? ആ ഇത്തിന് ലോപം വരും എന്ന് പറഞ്ഞു. ആ ഇത്തിനെന്ന് പറഞ്ഞാൽ ഏതിനാണോ ഇസഞ്ഞ വിധിച്ചത് അതിന്. ഇവിടെ ഇസഞ്ഞ ഏതിനാ വിധിച്ചത്? ഊവിനല്ല, പിന്നെയോ ടൂവിന്. അപ്പൊ അതിന് ലോകം വരും, അലോന്ദ്യസ്യ പ്രവർത്തിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് അവിടെ തസ്യ എന്ന് പറഞ്ഞു. അതിന്റെ പ്രയോജനം എന്താണെന്ന് പിന്നീട് പറയുമെന്ന് പറഞ്ഞു. അഗ്രേ വക്ഷ്യാമി എന്നപ്പോ പറഞ്ഞു. അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ ടൂ ലോപിച്ചു പോയി. പിന്നെ ശേഷിക്കുന്ന ഏതാണ്? നദ്, നദി. ഇകാരത്തിന് ഇസഞ്ഞു വരുന്ന എങ്ങനെ? ഉപദേശജനാസീത് തസ്യലോപ. ശേഷിക്കുന്നത് നദ്. നദ്ന്നിരിക്കുമ്പോ വരുന്ന എന്താണ്? ഇതിതോ നും ധാതോഹോ. ഇത് സൂത്രേ ഇത് എത്തിയത്ര തസ്യ സൂത്രസ്യ പ്രവൃത്തി അഭവത് ജലാഞ്ജസ്യന്ത് ഇത് ജാത ഇത് ഇത് യസ്യ ബഹുവ്രീഹി ഹർസ്വീകാരം ഇത്തായിരിക്കുന്ന ഏതിനാണോ അങ്ങനെയുള്ള ധാതു. ഇതാണ് ഇവിടെ നദി. നദീന് ഹർസ്വീകാരം ഇത്താണ്. ധാതുവിന്റെ വിശേഷണമാണ് ഇതിത്തോഹോ ധാതോഹോ നംസ്യാ. സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇതിത്തായിട്ടുള്ള ധാതുവിന് നും വരുന്നു. അപ്പോ നും വന്നു കഴിഞ്ഞാൽ സൂത്രം വരും മിതജോ അധ്യാത്തര. എന്നിട്ട് ഇവിടെ വരും നദില് അന്ത്യമായ. ഇവിടെ നദ് ധാതുവിൽ അന്ത്യ അച്ച എവിടെ ഇരിക്കുന്നു? മായിലെ അകാരത്തിന്റെ പരത്തിൽ. ഇവിടെ ഒന്നുകൂടെ പരിശോധിക്കണം. ലഡു നദി എന്ന് പറയുന്ന ധാതു നിത്താണോ ഉപദേശത്തിൽ നോപദേശമാണോ അല്ലയോ? നോപദേശമാണോ അല്ലയോ? അത് പരിശോധിക്കുന്നതിന് ഇന്നലെ പഠിച്ച എന്താണോ നോപദേശം? ആ നർദ് നാടി നാദ് നാദ് നങ്ക നക്ക ഈ ധാതു അതി വന്നിട്ടുണ്ടോ? ആ അപ്പൊ ഇതെന്താണ്? ഉപദേശത്തിൽ ഇതിലൊന്നും വന്നു കഴിഞ്ഞാൽ എന്താകും? അതിനുള്ള ഉപദേശം ക്ഷോപദേശമൊക്കെ അതെല്ലാം ഉപദേശത്തിൽ തന്നെ സംഭവിക്കും. അപ്പൊ നദ് ധാതു എന്ന് പറയുന്നത് എന്തായി മാറും? നന്ദ്. അതുകൊണ്ടല്ലേ ആദ്യം പറഞ്ഞത്. അപ്പൊ നിന്നിരിക്കുന്നിടത്തെ സൂത്രം വരും നഷ്ടാവദാന്ത. പിന്നെ സൂത്രം വരും അനുസ്വാരസ്യായി. വീണ്ടും എന്തുവരും? ഇപ്പൊ എന്തുവരും? നന്ദ് തന്നെ. ചുരുക്കത്തിൽ നന്ദ് പഴയ നന്ദായി. നന്ദ് ശപ്പ് തിപ്പ് നന്ദതി നന്ദത നന്ദന്തി നന്ദസി നന്ദത നന്ദത ഇതെല്ലാം ധാരാളം ഉപയോഗിക്കുന്നത് ആനന്ദം. സമൃദ്ധി നന്ദതി നന്ദതി എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഇതിൽ നിന്ന് അതെല്ലാം പിന്നെ സന്ദർഭം അനുസരിച്ച് ഉപസർഗങ്ങൾ വരുന്നതനുസരിച്ച് എല്ലാം അർത്ഥവ്യത്യാസം വരും. ലിട്ടിൽ വരുമ്പോൾ എന്തുവരും? നന്ദ. എങ്ങനെയാണ് നന്ദ്? നന്ദ് ഫലാതിശേഷ നന്ദ് ആ നല് നന്ദ. നന്ദ് അധസ്സെന്നുള്ളിലേക്ക് എങ്ങനെ വരും? അവിടെ എത്തു അഭ്യാസലോകം വരുമോ? എന്തുകൊണ്ട്? സംയോഗമുണ്ട്. നന്ദെന്ന് പറയുന്നിടത്ത് അകാരമുണ്ട്. പൂർവത്തിലെ ഏകല് പരത്തിൽ സംയോഗമുണ്ട്. അവിടെ പറഞ്ഞു അസംയുക്ത ഹൽ മധ്യസ്ഥസ്യ എന്ന് പറഞ്ഞു. അപ്പൊ നനന്ദ നനന്ദതുഹു നനന്ദുഹു ധല്ലല്ലേ നന്ദ പരത്തിൽ തല്ലിരിക്കുമ്പോൾ സൂത്രം വരും അർദ്ധാദിട്ട് നന്ദിത നന്ദതു നന്ദ നന്ദ നന്ദി നന്ദ നന്ദ നനന്ദിവ നന്ദിവ. ഇത് പഠിക്കുന്ന സമയത്ത് ആരും രൂപേന്ദ്രിയ കൈ വയ്ക്കരുത്, മടക്കി വയ്ക്കണമുണ്ടെങ്കിൽ തന്നെ. കാരണം രൂപേന്ദ്രം പോയിക്കഴിഞ്ഞാൽ പിന്നീട് പ്രക്രിയ ചിന്തിക്കാതെ പോകും, പറയാൻ കഴിയാതെ പോകും. അതുണ്ടെങ്കിലും മടക്കി വയ്ക്കുന്നത് നോക്കരുത്. എന്നാലേ പ്രക്രിയ ശരിക്ക് ചിന്തിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് നോക്കി അങ്ങ് പറയും. പറഞ്ഞയാൾ സാമർഥ്യമുള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കത്തുമില്ല. എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ആരുടെയൊക്കെ കയ്യിൽ ഒരു രൂപചന്ദ്രിയ ഉണ്ടെന്നുള്ളതായി. എന്റെ കണ്ണ് പകുതി അടഞ്ഞിട്ടുള്ളു, പകുതി തുറന്നിരിക്കുകയാണ്. ലുട്ടിലെന്തു വരുന്നു? ലുട്ടില് നന്ദിഷ്യതി ലോട്ടില് നന്ദ്യാത് വിധിലിംഗി, ഇങ്ങനെ വിധിലിംഗി ലങ് പറഞ്ഞു. ആശിർലിംഗ് ഇവിടെ നന്ദ് ധാതുവാണ്, അതുകൊണ്ട് അതോ ഹലാദേ ലഘോഹോ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട് സംയോഗേ ഗുരു, ഹ്രസ്വന് ഗുരു സംജ്ഞയാണ്. അതുകൊണ്ട് ഇവിടെ അതോ ഹലാദേ ലഘുവോ പ്രവർത്തിക്കില്ല, അതുകൊണ്ട് വൃദ്ധി വരില്ല. അതുകൊണ്ട് വരും അനന്ദീത് അനന്തിഷ്ഠാം അനന്തിഷു അനന്തീഹി അനന്തിഷ്ഠം അനന്തിഷ്ഠ അനന്തിഷം അനന്തിഷ അനന്തിഷം. അടുത്ത് അനന്തിഷ്യ അടുത്ത് വരുന്ന അർച്ച പൂജായ അർച്ച അർച്ച എന്നിരിക്കും. ശപ്പ് തിപ്പ് വരുമ്പോ എന്തോരും അർച്ചതി ലിട്ടില് വരുമ്പോ അർച്ച് പരത്തിൽ ലിട്ട് വരുന്നു. നലദസുസ് നല്ല വമാഹ നല്ല വന്നു അരച്ച് ലിടിദാതോ അനുഭ്യാസദ്ധിത്വം പൂർവ അഭ്യാസ ഫലാദിശേഷം വരുമ്പോ അവിടെ എന്ത് ശേഷിക്കും? അർച്ച് ആ അർച്ച് അഭ്യാസത്തിലാ പരത്തില് അഭ്യാസനേ സൂത്രം വരും. അത ആദേഹേ എന്താണ് എന്റെ വൃത്തി? അഭ്യാസസ്യ ആദേ അത ദീർഘസ്യ ദീർഘം വരും. അപ്പൊ എന്തായി? ആ അർച്ച് ആ അർച്ചാന്തിരിക്കുമ്പോൾ പറയുന്നു തസ്മാത് നുട്ട് ദിഹല ദിഹലോ ധാതുവോർ ദീർഘീഭൂതാത് പരസ്യ നുട്ട് സ്യാത്. ദിഹലുള്ള ധാതുക്കൾ രണ്ട് ഹല്ലുള്ള ധാതുക്കൾക്ക് ദീർഘമായ ദീർഘീഭൂതമായ എന്നുവെച്ചാൽ ദീർഘം വന്ന ആകാരത്തിന്റെ പരത്തിൽ നുട്ട് വരും. ദീർഘീഭൂതാത് പരസ്യം നുട്ട് വന്നു. ഇവിടെ ദ്വിഹല്ല ഉള്ള ധാതുവാണ് ഏത്? അർച്ച്. ദീർഘീഭൂതമായ ആകാരമുണ്ട്, അതാതേ ദീർഘമാണ്. അതിന്റെ പരത്തിന് നുട്ട് വരുമെന്ന് പറഞ്ഞ നുട്ട് എവിടെ വരും? ഏ ഇവിടെ ആദ്യം തൊട്ട് ഐതു പ്രകാരം ഇവിടെ വരും, അർച്ചിന്റെ പൂർവ്വത്തിൽ വരും. അതായത് ആ അർച്ചൻ തരുന്നു ദീർഘീഭൂതമായ ആകാരം, ആ പരത്തിലിരിക്കുന്നു അർച്ചുദ്ധികൾ. ആ അർച്ചന് നൊട്ട് വിധിച്ച് ആദ്യം തൊട്ടകിതോ ആദ്യം വന്ന് നൊട്ടിലിട്ട് അകാരം പോയി ഉകാരം ഉച്ചാരണാർത്ഥം ശേഷിക്കുന്ന അന്ന് ആന് അർച്ച ആനർച്ച അത് സാധത്തികമിനെ എന്ന് പറയുന്നിടത്ത് എന്താ ഇത് വരാത്ത, അവിടെയും ദീർഘം വന്നു പക്ഷെ വന്നില്ല എന്തുകൊണ്ട്? അവിടെ ദിഹൽ ധാതുവല്ല, ദിഹൽ ധാതുവിനെ വരത്തുള്ളൂ. അപ്പൊ എല്ലായിടത്തും എന്തുവരും? തസ്മാന്തൊട്ട് ദിഹല വന്നിട്ട് ആനർച്ച അനർച്ചതുഹു അനർച്ചഹു അനർച്ചിത ഇട്ട് വരുന്നിട്ട് എന്തുവരും? അനർച്ചിത അനർച്ചതുഹു അനർച്ച ആനർച്ച ആനർച്ച എന്ന് പറയുന്നിടത്ത് അവിടെ നലുത്തമോ വാ വരൂ. എന്താണ് എന്റെ വൃത്തി? നിത്യ എന്തുവരും? അതിവിടെ പ്രവർത്തിക്കുമോ? ഇവിടെ അകാരമില്ലേ, ഉപദയില്ല, അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആനർച്ച അനർച്ചിവ അനർച്ചിമ ഉപദയിലകാരമില്ല. നൊട്ടിൽ വരുമ്പോൾ എന്ത് വരുന്നു? ധാതു അർച്ചെന്നാവും. അർച്ചിട്ടുത്ത അർച്ചിത അർച്ചിതാരോ അർച്ചിതാസി അടുത്ത് അർച്ചിഷ്യതി അർച്ചിഷ്യതി അർച്ചതു അർച്ച് ലങ്ങൾ അർച്ച് തിപ്പ് ശപ്പ് ഇതച്ച ലോകം എന്നിരിക്കുന്നു. അവിടെ എന്തോരും ആടജാതീനം പ്രകാരം എന്തോരും ആട് വരും, ആടശ്ച വൃദ്ധി വരുന്നു, ആർച്ചത് ആർച്ചത് ആർച്ചതാം ആർച്ചൻ ആർച്ച ഇതില്ലെങ്കിൽ ആശില്ലെങ്കിൽ ലുങ്ങില് അർച്ച് തിപ്പ് ചിളിലുങ്ങി ചിലേശിച്ച് ഇത ചെയ്യാലോകവും അസിച്ച് അവർക്ക് ഈട്ട് പ്രദാസിട്ട് വല്ലാതെ ഇടയീട്ടി ലോപിച്ചു ലുങ് ലങ് ലുങ് ഷടുതാത്ത ആത്മം വന്നു അർച്ചി ഇവിടെ അതുപോലാതെ ലഘുഹ വരൂ. എന്തുകൊണ്ട് ഇവിടെ ഇവിടെ ലഘുവില്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? സംയോഗേ ഗുരു കൊണ്ട് വൃത്തി വരുന്നില്ല. പക്ഷെ ആടജാതിന് ആട് വന്നിട്ട് ആടച്ച വൃത്തി വന്നിട്ട് ആർച്ചീത് ആർച്ചിഷ്ഠാം ആർച്ചിഷു എല്ലായിടത്തും ഈ വരുന്നു, ഷത്വം വരുന്നു, ഷ്ടുത്വം വരുന്നു, എല്ലായിടത്തും ഒരുപോലെ അവിടെയൊന്നും മാറ്റം വരുന്നില്ല. ആർച്ചിഷ്ഠാം ആർച്ചിഷു ആർച്ചീഹി ആർച്ചിഷ്ഠം ആർച്ചിഷ്ഠ ആർച്ചിഷം ആർച്ചിഷു ആർച്ചിഷു ഇവിടെ ങിത്തുകളെല്ലാം ആടജാതീനം വരുന്നു, വൃദ്ധി വരുന്നതുകൊണ്ട് ആർച്ചിഷ്യത് ആർച്ചിഷ്യതാം ആർച്ചിഷ്യം. Thank you.